സൃഷ്ടി ആരംഭിച്ചു അത് പറയുന്നതാണ്. അല്ലാതെ ഇങ്ങനെ ഇപ്പൊ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നല്ല പറയുന്നു. ചില കാര്യങ്ങൾ ഞാൻ എടുത്ത് പറയുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ചില വ്യാഖ്യാതാക്കളും പറയുന്നത് വയ്ക്കാനാണ്, ഇപ്പൊ ഇങ്ങനെ ഈ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇതൊക്കെ വായിക്കുമ്പോഴാണ് ചിലപ്പോൾ എന്റെ ശബ്ദ ശകലം രൂക്ഷമായി പോകും. ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പേരെടുത്ത് പറഞ്ഞ ആരെങ്കിലും ഞാൻ മോശമാക്കിയെന്ന് വരും. ഇപ്പോഴിതുപോലെ ഇങ്ങനെ സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള രീതിയിലൊക്കെ നിങ്ങൾ വ്യാഖ്യാനം വായിക്കുമെന്ന് എനിക്കറിയത്തില്ല. വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. അല്ല, പഴയൊരു സൃഷ്ടിയുടെ കാര്യമില്ല, ഇപ്പോഴും സൃഷ്ടി നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അതല്ല ഇവിടെ പറയുന്നത്. അതിവിടെ പറയുന്ന ഒരു സംശയമില്ലാതെ പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇവിടെ ഉപയോഗിക്കുന്ന പദങ്ങൾ ആദ്യത്തിൽ തന്നെ എന്താണ് അഗ്രേ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതാണ്. പിന്നെ പുനഃ എന്നുവെച്ചാൽ ഈ ഇപ്പോഴുള്ള ഈ സൃഷ്ടിക്ക് മുമ്പുള്ള കാര്യം പറയണം, അല്ല ഇപ്പൊ സൃഷ്ടി നടക്കുന്നു അല്ലേ. എന്നുവെച്ചാ ഇപ്പൊ നിങ്ങളെ നിങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോഴാണ്, നമ്മളെയൊക്കെ സൃഷ്ടിച്ച് മാതാപിതാക്കളെ സൃഷ്ടിച്ച് സൃഷ്ടിച്ചതിന് ശേഷം വീണ്ടും അവർ സൃഷ്ടിക്കുന്നു. ഒരിക്കൽ സൃഷ്ടിച്ചാ പോലെ എന്തായി പറയും? അങ്ങനെ എഴുതിയിരിക്കുന്നു. ഇതിപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സൃഷ്ടിയെ കുറിച്ചാണ്. അത് ഒരു പ്രധാനമായ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഒരുപാട് ആശയങ്ങളുണ്ട്, എടുത്താൽ പൊങ്ങാത്ത ആശയങ്ങൾ. അതൊക്കെ ഇതിന്റെ ഇടയിലെ വട്ടം കൊണ്ട് തിരികെ കയറ്റുകയാണ്. പിന്നെ ഇതിലെഴുതിയിരിക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഒരു സാമാന്യമായ ഒരു അടിസ്ഥാനപരമായ വലിയ സംസ്കൃതവും വേണ്ട, അല്ലാതെ അവർ പഠിപ്പിക്കുന്ന 10 വസ്തു സംസ്കൃതം അതറിഞ്ഞാൽ മനസ്സിലാക്കാത്ത കാര്യമാണ്. അഗ്രേ പുനഃ മനസ്സിലാക്കി ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. പിന്നെ ഇപ്പോഴും ഇങ്ങനെ നടക്കുന്നു എന്നൊക്കെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ചിന്ത പോകുന്നത് നമ്മൾ നോക്കുന്ന നമ്മുടെ ചുറ്റുപാടും സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അത് കണ്ടിട്ടാണ് അവർ പറയുന്നത് ഇപ്പോഴാണ്. ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്ന പരിണാമം എന്ന് പറയും, അത് പരിണാമമാണ്, സൃഷ്ടിയിൽ സംഭവിക്കുന്ന പരിണാമങ്ങളാണ്. സൃഷ്ടി വേറെ, പരിണാമം വേറെ. അതെപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. ഇവിടെ പറയുന്ന എന്താണോ, ഒരു സൃഷ്ടി, പിന്നെ ഒരു പ്രളയം, പിന്നെ വീണ്ടും ഒരു സൃഷ്ടി, അതിന്റെ ഇടയ്ക്ക് പരിണാമം. ആ പരിണാമം അവസാനം ഒരു പ്രളയത്തിലേക്ക് പോകും, എല്ലാം വിലയിക്കും. പിന്നെ വീണ്ടും സൃഷ്ടി ആരംഭിക്കും. ഇതൊരു തത്വചിന്താപരമായ ഒരു കാഴ്ചപ്പാട് എന്ന് മനസ്സിലാവും. എന്നാൽ തത്വചിന്ത എന്ന് പറയുമ്പോഴത്തേന് ആധുനിക ശാസ്ത്രമായിട്ടും ചില സാമ്യതകളുണ്ട്, അതില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം അതങ്ങനെ വരുന്നത് സ്വാഭാവികമാണ്. മനുഷ്യൻ വളരെ കാലം ഇതിനെ കുറിച്ചൊക്കെ ചിന്തിച്ച് എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്, സൃഷ്ടി എങ്ങനെ സംഭവിച്ചു, അങ്ങനെ ചിന്തിച്ച് ആ ചിന്തയാണ് പിൽക്കാലത്ത് ആധുനിക ശാസ്ത്രമായി മാറിയത്. അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത് രണ്ടും തമ്മിൽ സാമ്യം കാണും. എന്നുവെച്ചാൽ ഇത് രണ്ടും ഒന്നല്ല, സാമ്യം എന്ന് പറഞ്ഞാൽ രണ്ടും ഒന്നല്ല. ഇന്നത്തെ ഈ ചിന്തയും എന്ന് പറയുന്നതിന് ഒരുപാട് വ്യത്യാസം. ഒരു സൃഷ്ടി പിന്നെ പരിണാമം, ഇത് പഴയ എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നുണ്ട്. കർത്താവ് സൃഷ്ടിച്ചെന്നോ അള്ളാഹ് സൃഷ്ടിച്ചെന്നോ ബ്രഹ്മാവ് സൃഷ്ടിച്ചെന്നോ. പക്ഷെ ഇന്നത്തെ ഈ പുതിയ സൃഷ്ടി സിദ്ധാന്തം എന്ന് പറയുന്നത് അത് ഇന്നത്തെ പോപ്പ് ഈ ബൈബിൾ എന്ന് പറയുന്ന ഒരു കൊച്ചു പുസ്തകം അതിനെ തന്നെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ് പോപ്പ് എന്നൊക്കെ പറഞ്ഞു അവർ പോലും അംഗീകരിക്കുന്നതാണ്. ഇന്നത്തെ സൃഷ്ടി സിദ്ധാന്തത്തിന്റെ പിതാവായി കണക്കാക്കുന്ന ഒരു ലാമെട്രെ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ, അയാളൊരു പുരോഹിതനായിരുന്നു, ക്രിസ്തീയ പുരോഹിതനായിരുന്നു, ഈ സയന്റിസ്റ്റ് ആയിരുന്നു. അപ്പോ ഇത് ഇന്നത്തെ സൃഷ്ടി സിദ്ധാന്തം പരിണാമം, ഈ രണ്ട് കാര്യങ്ങളും ഇന്ന് പോപ്പിനെ പോലെയുള്ളവർ പോലും എന്ന് വെച്ചാൽ അങ്ങേറ്റം മതവിശ്വാസികളായിട്ടുള്ളവർ പോലും അംഗീകരിക്കുന്ന കാര്യമാണ്. നമ്മുടെ ഈ പുസ്തകത്തിന് വ്യാഖ്യാനം എഴുതിയിരിക്കും ചെറു പറയുന്നു അതിനൊന്നും തെളിവില്ല, അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല, ഇവർക്ക് ഏത് ലോകത്താണ് ജീവിക്കുന്നത്. പോപ്പിനെ അംഗീകരിക്കാമെങ്കിൽ അവർക്ക് ആകെ അവരുടെ കയ്യിലുള്ളവരുടെ ആകെ സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെറിയ കിതാബാണ് ഈ പറയുന്ന ബൈബിൾ എന്ന് പറയുന്ന സാധനം. അത് കൈ വച്ചിട്ട് പോലും അവരെന്ത് ചെയ്യുന്നു? ഇതൊക്കെ അംഗീകരിക്കുന്നു. ഇത്രയും ആധുനികനായിരിക്കുന്ന ഗുരുവിന്റെ ശിഷ്യന്മാർക്ക് ഇതിനൊന്നും തെളിവില്ലെന്നൊക്കെ പറഞ്ഞ് എന്ത് പറയാൻ? ഇതിന് സമാനതകൾ ഉണ്ട് ഇന്നത്തെ ചിന്താഗതിക്കും പഴയ ചിന്താഗതിക്കും. കാരണം ഇവിടെ ഇപ്പൊ പറയുന്ന എന്താണ്? സൃഷ്ടിക്കുമ്പോൾ അസത്, അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭാഷകാരൻ പറയും അവ്യാകൃത നാമരൂപം എന്ന് പറഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല. ഇന്നത്തെ സൃഷ്ടിയെ കുറിച്ച് പറയുന്ന ആധുനിക ശാസ്ത്രം പറയുന്ന അത് തന്നെയാണ്. അത് പറയുന്നത് അങ്ങനെ സൃഷ്ടിയെ കുറിച്ച് തീർത്ത് പറയാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ, തീർത്ത് പറയണമെന്ന് വെച്ചു കഴിഞ്ഞാൽ ശാസ്ത്രീയമായ നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയും. അപ്പോൾ ശാസ്ത്രീയമായ നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയില്ലെന്നാ പറയുന്നു. എന്ത്? സൃഷ്ടിയുടെ ആരംഭം ഇവിടെ പറയുന്നു, അതാണ് സമാനതയുള്ളതെന്ന് പറയുന്നു. അസത്തെന്ന് പറഞ്ഞാലും എന്താണ്, വാസനാമയം എന്ന് പറഞ്ഞാലും മലീനം എന്ന് പറഞ്ഞാലും അടുത്ത് ഇനി പറയും താമസി, അതൊരു താമസീഭാവമാണ് എന്ന് വെച്ചാൽ തമസ് ഇരുട്ടിന്റെ ഒരു ശക്തിയാണ്, അറിയാൻ പറ്റില്ല എന്നുള്ളതാണ്. അത് പഴയകാലത്തെ മനുഷ്യൻ ഇങ്ങനെ ചിന്തിച്ചു നോക്കിയപ്പോഴും അവന് മനസ്സിലായി, ഇങ്ങനെ ചിന്തിച്ച് പോയാൽ അന്തമില്ല, തുടക്കം പിടികിട്ടത്തില്ല. തുടക്കം പിടികിട്ടാത്തത് കൊണ്ടാണ് പിന്നെ പറഞ്ഞത് അനാദിയാണ്, ആദ്യ പിടികിട്ടത്തില്ല. ഇത്രയൊക്കെ ശാസ്ത്രം വികസിച്ചിട്ടും അവരും അത് തന്നെ പറയുന്നു. ഇതിന് പറയുന്നത് ഡാർക്ക് ഏജ് എന്നാണ്. ഒരു പരിധി വരെ ഇങ്ങനെ ഇതിനെക്കുറിച്ച് പരീക്ഷണങ്ങൾ നടത്തി പോയി കഴിഞ്ഞാൽ, ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ഡാർക്ക് ഏജ് ഒന്നും പറയാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും പിറകിലേക്ക് പോയി കഴിഞ്ഞാൽ ഒന്നും പിന്നെ പറയാനേ പറ്റത്തില്ല. മൗനം ഒരു ശാസ്ത്രത്തിൻ്റെ നിയമത്തിന് വിശദീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, സൃഷ്ടി എങ്ങനെ ആരംഭിച്ചു എന്നുള്ളതിന് കൃത്യമായൊരു സമാധാനം ഇന്നുമില്ല, പണ്ടും ഉണ്ടായിരുന്നു. രണ്ടും ഒരുപോലെ. പക്ഷെ ഇന്നത്തെ ശാസ്ത്രം എന്ത് ചെയ്യുന്നു? ഒരു നിശ്ചിത സമയം കഴിഞ്ഞുള്ള കാര്യം എന്ന് വെച്ചാൽ, അവർ പറയുന്ന 1380 കോടി വർഷമായിരുന്നു ഈ കാണുന്ന ഈ പ്രപഞ്ചം എന്ന് വെച്ചാൽ സൂര്യനും ചന്ദ്രനും ഉണ്ട്, ഈ കാണുന്ന ഇതെല്ലാം ഉണ്ടായിരത്തി 1,580 കോടി വർഷം. അതിലൊരു ചെറിയ സമയം കഴിഞ്ഞ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ശാസ്ത്രീയമായ നിയമം കൊണ്ട് ഉപയോഗിച്ചവർ വിശദീകരിക്കണം എന്ന് വിചാരിച്ച് പൂർണ്ണമായില്ല, അവർ വിശദീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൽ സീറോ ടൈം എന്ന് പറയും, വിശദീകരിക്കാൻ പറ്റില്ല. അത് തുടക്കം ഉണ്ടല്ലോ ഒന്ന്, ആ വിശദീകരിക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് ഇവിടെ പറയുന്നത് അസത്, വിലീനം, വാസനാമയം, ഇങ്ങനെയുള്ള ചില ശബ്ദങ്ങൾ പറയാമെന്നുള്ള അതാണ് അവരും പറയുന്നത്. ഡാർക്ക് ഏജ്, സീറോ ടൈം, അതിൽ തന്നെ തുടക്കം സമയമില്ലെങ്കിൽ എങ്ങനെ ഒന്നിനെ വിശദീകരിക്കും? ദേശം, കാലം, വസ്തു ഇതൊന്നും വിശദീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പറയാൻ പറ്റില്ല. അപ്പൊ അതിലൊരു സമാനതയുണ്ട്. പിന്നെ ഇതിൽ വ്യത്യാസം വരുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതൊക്കെ സിദ്ധാന്തങ്ങളാണ്, പഴയ ഈ സിദ്ധാന്തം എന്ന് പറയുമ്പോൾ ചിന്തിച്ചത് എത്തുന്ന സിദ്ധാന്തങ്ങൾ, ആധുനിക സയൻസിന്റെ രീതി അതാണ്. ആധുനിക സയൻസ് എന്ന് വെച്ചാൽ അവര് ആദ്യം ഒരു ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞ ഒരു ആശയം ഒരാൾ പറയും, ഇങ്ങനൊരാശയമുണ്ട്, അങ്ങനൊരാശയം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് മറ്റുള്ളവർ ഇതൊരു കഴമ്പുള്ള ആശയമാണല്ലോ, അതിന് മറ്റുള്ളവർ തെളിവ് അന്വേഷിക്കും. ഇപ്പൊ ഒരു ഹൈപ്പോത്തിസിന് തെളിവ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് തിയറിയായി. അതാണ് അടുത്ത ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിലാണ് അതിന് തിയറി എന്ന് പറയുന്നത്. ഇപ്പൊ തെളിവുണ്ട്. നമ്മുടെ പഴയ ചിന്തകള് യുക്തിക്കപ്പുറം ഉള്ള തെളിവ് അന്വേഷിക്കുക, അതാണ് പ്രശ്നം. ഇവിടെ അങ്ങനെ തെളിവ് അന്വേഷിക്കുക. തെളിവുകൾ കിട്ടിക്കഴിഞ്ഞാൽ പോരാ, ഒരു തിയറി ആയി കഴിഞ്ഞാൽ പിന്നെ പ്രഡിക്ഷൻസ് പ്രഡിക്റ്റ് ചെയ്യണം. എന്നുവെച്ചാൽ ഈ തിയറി കൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധിക്കാൻ പറ്റും, ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യണം. അവിടെ പിന്നെ എന്ത് ചെയ്യും മറ്റുള്ള സയന്റിസ്റ്റുകൾ? ചെറുപ്പയുടെ കാലം കഴിഞ്ഞാൽ ഇത് ഈ പ്രഡിക്ഷൻസ് ഒക്കെ ശരിയാകുന്നു, ശരിയാണെങ്കിൽ പൊതുവെ ശാസ്ത്ര സമൂഹം പൊതുവെ അതിനംഗീകരിക്കണം, ഇതൊരു തിയറിയാണ്. അപ്പൊ തെളിവ് വേണം, പ്രഡിക്ഷൻസ് ശരിയായാലും ഒരു തിയറിയാകും. അതാണ് ഇന്ന് പ്രപഞ്ച ഉത്പത്തിയെ കുറിച്ചുള്ള ഇന്നത്തെ തിയറി എന്ന് പറയുന്നത്, അതാണ്. അപ്പോൾ അത് പല ഘട്ടങ്ങൾ കടന്നാണ് പോകുന്നത്. പഴയത് രണ്ട് രീതിയാണ് ഞാൻ മുമ്പ് പറഞ്ഞത്. ഒന്നുകിൽ ചിലരിങ്ങനെ ചിന്തിച്ച് ഒരു തീരുമാനത്തിലെത്തും, അല്ലെങ്കിൽ അവർ പറയും ഇതെന്റെ ഒരു വ്യക്തിനിഷ്ഠമായ അനുഭവമാണ്, എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായി, എനിക്കൊരു ദർശനമുണ്ടായി, ഒരു വിഷൻ ഉണ്ടായി, എനിക്ക് സമാധിയുടെ ഒരു അനുഭവം ഉണ്ടായി. ഇങ്ങനെയൊക്കെയാണ് പഴയ കാലത്ത് സിദ്ധാന്തങ്ങൾ പറയുന്നത്. ഇന്നത് അംഗീകരിക്കില്ല. ഇന്ന് ഈ രീതിയിൽ തന്നെ പോകണം. അതൊരു തിയറി ആവണമെങ്കിൽ തന്നെ എന്ത് വേണം? അത് പരീക്ഷണങ്ങളെ അതിജീവിക്കും. അതായത് ഇപ്പൊ ഈ പ്രപഞ്ചം, ഇന്നത്തെ ശാസ്ത്രം പറയുന്നത് എന്താണ്? പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുന്നു. വികസിക്കുന്നു എന്ന് വെച്ചാൽ നമ്മൾ സങ്കല്പിക്കാൻ പറ്റില്ല വികസിക്കുന്ന എങ്ങനെയാണ്. ഒരു ബലൂൺ വീർക്കുന്ന പോലെ അത് വീർക്കുന്നുണ്ട്. നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, നല്ല കാര്യമാണ് പറയുന്നത്, ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നു. അത് വിശദീകരിക്കാൻ പ്രയാസമുള്ള രീതിയിലാണ്, മൊത്തം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെങ്ങനെ വികസിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രകാശ വേഗതയിൽ. സെക്കൻഡിൽ 300,000 കിലോമീറ്ററാണ് ഒരു പ്രകാശ സഞ്ചരിക്കുന്നത്. ആ പ്രകാശ വേഗതയിൽ പ്രപഞ്ചം വികസിക്കുന്നു വെച്ചാൽ അനേക നക്ഷത്രങ്ങൾ, കോടിക്കണക്കിന് നക്ഷത്രങ്ങളൊക്കെ അടങ്ങിയ ഗാലക്സികൾ വികസിച്ചുകൊണ്ടിരിക്കുന്നു. എത്രയോ ഗാലക്സികൾ. അത് 100 ലക്ഷം പ്രകാശ വർഷം വരെ വ്യാപ്തിയിലാണ് ഈ പ്രപഞ്ചത്തെ ഇന്ന് കണക്കാക്കിയിരിക്കുന്നത്, മാത്തമെറ്റിക്കൽ കാൽക്കുലേഷൻ. അങ്ങനെ പ്രകാശം ആ പ്രപഞ്ചം ഇങ്ങനെ വികസിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഭൂമിയിൽ നിന്നുകൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ വളരെ ദൂരെയുള്ള ഒരു ഗാലക്സിയെ ഒരു ടെലിസ്കോപ്പിലൂടെ കണ്ടെത്തിയാൽ, കണ്ടെത്തുക എന്ന് വെച്ചാൽ അതിൽ നിന്ന് വരുന്ന പ്രകാശങ്ങളെ വിശ്ലേഷണം ചെയ്തിട്ടാണ്, ഇൻഫ്രാറെഡ് റേസ് അതിനെ വിശ്ലേഷണം ചെയ്തിട്ടാണ് ഇത്രയും ദൂരെയുള്ള ഗാലക്സികളെ കുറിച്ച് പഠിക്കുന്നത്. ഒരു 5 ലക്ഷം പ്രകാശ വർഷം അകലെയുള്ള ഒരു ഗാലക്സി, അതിനെ ഒരു ടെലിസ്കോപ്പ് ഉപയോഗിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മൾ 5 ലക്ഷം പ്രകാശ വർഷം പിറകെയുള്ള ഒരു വസ്തുവിനെ കണ്ടെത്തിയിരുന്നു, പിറകിലോട്ട് പോയി, കാലത്തിൽ പിറകിലോട്ട് പോയി. 10 ലക്ഷം പ്രകാശ വർഷം അകലെയുള്ള ഒരു ഗാലക്സിയെ കണ്ടെത്തിയാൽ അവിടെ നിന്നുള്ള പ്രകാശത്തെ സ്വീകരിച്ച് അതിനെ വിശ്ലേഷണം ചെയ്ത് പഠിക്കുമ്പോൾ 10 ലക്ഷം പ്രകാശ വർഷം പിറകിലേക്ക് നമ്മൾ പോയി എന്ന് വെച്ചാൽ പ്രപഞ്ച ഉൽപ്പത്തിയോട് അടുത്തടുത്ത് പോവുകയാണ്. അങ്ങനെയാണ് ഇന്ന് പഠനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിന്റെ ആദിയിലേക്കുള്ള പഠനങ്ങളും മനുഷ്യൻ കൊണ്ടുപോകുന്നത്. ഈ പ്രപഞ്ച വികാസം ഇത് 1920-കളിൽ പ്രെഡിക്ട് ചെയ്തതാണ്. പ്രപഞ്ചം വികസിക്കുന്നതിനുള്ള ഒരു പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിങ്ങനെ പലരും അതിനെക്കുറിച്ച് പല പല തിയറികളും ഉണ്ടാക്കി 1929-ൽ ഹബിൾ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ചത്. ശരി, എന്നുവെച്ചാൽ എല്ലാവർക്കും ബോധ്യപ്പെടുത്തി കൊടുത്ത് പ്രപഞ്ചം വികസിക്കുകയാണ്. അപ്പൊ ആ പ്രപഞ്ച വികാസം എന്ന് പറയുന്നത് പിന്നെ അത് പലരും അതിൽ പരീക്ഷണം നടത്തി പ്രപഞ്ചം വികസിക്കുന്നു എന്നുള്ള ഉറപ്പ് വരുത്തി. 1965-ൽ ആണ് കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് മൈക്രോവേവ് റേഡിയേഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഉറപ്പായി എന്താണ്, പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്. അങ്ങനെ ഒരു നിഗമനത്തിലെത്തി ആ പ്രപഞ്ചത്തെ റീവൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, പുറകോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ എവിടെ ചെന്നെത്തും, അതാണ് പ്രപഞ്ച ഉത്പത്തി എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇന്നത്തെ പഠനം പോകുന്നത്. അങ്ങനെ ചെന്ന് എത്തിച്ചേരുന്ന അവസാനം നമുക്ക് വെറുതെ സങ്കല്പിക്കാവുന്നൊരു സ്ഥലമാണ്, ഒരു ശാസ്ത്ര നിയമങ്ങളും പ്രവർത്തിക്കാത്ത, അതാണ് സീറോ ടൈം. അതിനെക്കുറിച്ച് എന്താ പറയുന്നത്, അത് അസത്. ഇവിടെ പറയുന്ന പോലെ പറയും, ഇത്രയൊക്കെ ശാസ്ത്രം പുരോഗമിച്ചിട്ട് ഏറ്റവും അടിസ്ഥാനമായി വന്നത് ഐൻസ്റ്റൈൻ്റെ 1915-ലെ ഐൻസ്റ്റൈൻ്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എന്ന് പറയുന്ന കണ്ടുപിടുത്തമാണ്. അതിനെ തുടർന്നാണ് ഈ 100 വർഷങ്ങളോളം മനുഷ്യൻ ഇത്രയും കാലം അതിനെ ആശ്രയിച്ച് ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തി. ഇത് തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുമോ, ഇതുവരെ ആർക്കും സാധിച്ചിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സിദ്ധാന്തമെല്ലാം യാദൃശ്യമായിട്ട് ഒരിക്കലും സംഭവിച്ചിട്ടില്ല എന്ന് പറഞ്ഞില്ലേ. ഇതെന്ന് പറയുന്നത് ആധുനിക ശാസ്ത്രമാണെങ്കിലും ഇന്നത്തെ ശാസ്ത്രീയ നിയമങ്ങളനുസരിച്ച് അത് പ്രധാനമായി ഒന്ന് വരുന്ന മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻസാണ്. ആ നിയമം അനുസരിച്ച് അവര് കണ്ടെത്തിയതാണ്. അല്ല അതിൽ യാദൃശ്യത എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. പക്ഷെ ഇതിലൊരു വിഷയമുള്ളത് ഇതിൻ്റെ ഇടയ്ക്കുള്ള പല ഭാഗങ്ങളും വ്യക്തമായിട്ട് തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് 10^-42 എന്ന് പറയുന്നൊരു ടൈമുണ്ട് പ്രപഞ്ചോത്പത്തിക്ക് ശേഷം. ആ സമയത്തെ ചൂടെന്ന് പറയുന്നത് 10^32 ഡിഗ്രിയാണ്. എന്നുവെച്ചാൽ ഈ സമയമോ ഈ ചൂടോ ഒന്നും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. പക്ഷേ ഇത് ശാസ്ത്രീയ നിയമങ്ങളനുസരിച്ച് കണ്ടെത്തിയിരിക്കുകയാണ് മനുഷ്യൻ. അത് നമുക്കിപ്പോൾ ഇത്രയേ പറയാൻ പറ്റൂ, ഇത് കൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. പക്ഷെ ഒരു സയന്റിസ്റ്റിന് അത് ബോധ്യപ്പെടുത്താൻ കഴിയും. അല്ല, അത് എന്തെന്ന് വെച്ചാൽ ഇപ്പോ പഴയകാലത്ത് നമ്മളിങ്ങനെ ചിന്തിക്കുമ്പോ ഈ ലോകം എവിടെ നിന്നുണ്ടായി, എങ്ങനെ ഉണ്ടായി, ചിന്തയ്ക്കൊരു പരിമിതിയുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ അവർക്ക് ചിന്തിക്കാൻ പറ്റില്ല, അറിയാൻ പറ്റത്തില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത് അസത്ത് എന്ന് പറഞ്ഞു. ഇന്ന് എന്ത് ചെയ്തു, അറിയില്ല എന്നുള്ളതാണ്. ചിന്തിച്ചിട്ട് അന്തമില്ല എന്ന് ഞാൻ പറഞ്ഞു, പിടികിട്ടുന്നില്ല. ഇത് കേവലം ചിന്ത കൊണ്ട് പറ്റില്ലല്ലോ. അതായത് ശാസ്ത്രീയമായ നിയമങ്ങൾ ഉപയോഗിച്ച് ഒരുപാട് പരീക്ഷണം നിരീക്ഷണങ്ങൾ നടത്തി ഏറ്റവും ഒരു പരിധി എന്ന പാനപ്പുറം ഒന്നും പ്രവർത്തിക്കുന്നില്ല. സീറോ ടൈം എന്ന് പറയുന്ന അതിന് തൊട്ട് മുമ്പ് വരെ എത്തി. പക്ഷെ അങ്ങോട്ട് അവിടെ അസാധ്യം എന്ന് പറയുന്ന എന്തുകൊണ്ട്? ഇന്ന് നിലവിലിരിക്കുന്ന നിയമങ്ങൾ ഉപയോഗിച്ച് അവിടെ ഒരു നിരീക്ഷണവും നടത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് നിയമങ്ങളൊന്നും ഉണ്ട്, പക്ഷെ അതിന്റെ കുറച്ച് കഴിഞ്ഞു ഈ പറയുന്ന ഒരു വളരെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ആ ഒരു സമയത്തിന് ശേഷമുള്ള കാര്യങ്ങൾ വരെ നിയമത്തിന് വിധേയമാണ്. അതിന് മുമ്പോട്ട് ഈ നിയമങ്ങളൊന്നും അവിടെ പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് എന്ന് പറയും ഒരു സമയം, അതൊന്നും അവിടെയൊന്നും ഈ നിയമങ്ങൾ അവിടെ പ്ലാങ്ക്സ് എപ്പോ എന്നൊക്കെ പറയും സയൻസ്, അവിടെ ഈ നിയമങ്ങളൊന്നും പ്രവർത്തിക്കുന്നില്ല. അപ്പൊ അസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയത്തില്ല. ഇത് അസത്തിൽ നമ്മൾ എത്തിച്ചേരുന്ന വെറുതെ ചിന്തിച്ചിട്ടാണ്. ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച് ആസനം ചൂടായി കുത്തിയിരുന്നില്ല ചിന്തിക്കുന്നു. അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചിട്ടാണ് അവസാനം ഒരു തീരുമാനത്തിലെത്തിയ. എന്താണ് അസത്ത്? ആ അത് ഇപ്പൊ സയൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പിടിവാശിയില്ല പറഞ്ഞല്ലേ. ഇന്നിപ്പോ ഐൻസ്റ്റൈൻ പിന്നെ ഈ രണ്ട് പിന്നെ ഇന്നത്തെ ഈ പ്രപഞ്ചത്തിന്റെ ഈ പറയുന്നവരുടെ ഈ കണ്ടുപിടുത്തം ഞാനിപ്പോ വിശദീകരിച്ചു. എന്റെ ഒരു ചെറിയ ഭാഗമാണ്, ഞാൻ മനസ്സിലാക്കിയ ഭാഗം. ഇതിനെ അടിസ്ഥാനമായി സ്വീകരിച്ചിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്, ഒന്ന് ഐൻസ്റ്റൈന്റെ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി, മറ്റൊന്ന് ക്വാണ്ടം ഫിസിക്സ്. ഈ രണ്ട് തിയറികളുടെ അടിസ്ഥാനത്തിലാണ് ഇവരിങ്ങനെ ചെന്നെത്തിയിരിക്കുന്നത് ഇങ്ങനെ എന്നുള്ള ഒരു കാര്യം. അപ്പോ ഇത് എന്നേക്കും വേണമെന്ന് സയൻസ് പറയുന്നില്ല. ആധുനിക ശാസ്ത്രം മാറ്റോ, ആർക്ക് വേണമെങ്കിലും ഇത് ഇങ്ങനെ അല്ലാന്ന് തെളിയിക്കാം, തെളിയിക്കാനുള്ള അവസരമുണ്ട്. അതാണ് അത് സയൻസ് അംഗീകരിക്കുന്ന കാര്യമാണ്. ഇത് അവസാനത്തെ തിയറി എന്ന് പറയുന്ന ഒരു തിയറിയില്ല. നമ്മൾ ഇന്ന് മനസ്സിലാക്കേണ്ടതും പഠിക്കേണ്ടതും ഇതാണ് എന്നാണ് ആധുനിക സയൻസ് പറയുന്നത്. പഴയ ആൾക്കാരാണ് പറയുന്നത് ഞങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു ഒന്നും അറിയാനില്ല, പഠിച്ച് പാളയിൽ തട്ടിയെന്നൊക്കെ പറയുന്നുണ്ട്. അത് പഴയ അവകാശവാദമാണ്. ഇന്ന് സയൻസിനങ്ങനെ ഒരു കാഴ്ചപ്പാടേ ഇല്ല. അതായത് ഇപ്പോ ഐൻസ്റ്റൈന്റെ തിയറി തന്നെ ശാസ്ത്ര സമൂഹത്തിന് മുമ്പിൽ ഒരു വെള്ളി വെല്ലുവിളിയായിട്ടാണ് നിൽക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും ഇത് തെറ്റാണെന്ന് തെളിയിക്കുക. 100 വർഷമായിട്ട് ഇതുവരെ അതിന് സാധിച്ചിട്ടില്ല. നാളെ അത് സാധിച്ചാൽ പുതിയ തിയറി വരും. ഇതിന് ഇതിനകം തന്നെ പല പല തിയറി, ആദ്യ സ്റ്റഡി സ്റ്റേറ്റ് തിയറി ആയിരുന്നു ഈ പ്രപഞ്ച ഉത്പത്തിയെ സംബന്ധിച്ച്. അപ്പോൾ അത് മറ്റൊരു തിയറിയാണ്. പക്ഷെ പിൽക്കാലത്ത് ഈ കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് മൈക്രോവേവ് റേഡിയേഷൻ പോലെയുള്ള ചില കാര്യങ്ങൾ, അതായത് പ്രപഞ്ച ഉത്പത്തിക്ക് ശേഷം ആദ്യമായി റിലീസ് ചെയ്ത ഊർജം അതാണ്. അത് ഈ പ്രപഞ്ചം വികസിക്കുന്നതിനനുസരിച്ച് അത് മാറി ഇൻഫ്രാറെഡ് റേസ് ആയി. അതാണ് നമ്മൾ പഴയ ടി വി പെട്ടെന്ന് കറണ്ട് പോയി കഴിഞ്ഞാൽ അത് പൊരിയില്ലേ, ആ പൊരിച്ചിൽ കാണുന്നത് ആ മൈക്രോവേവ് റേഡിയേഷനാണ്, അതിൻ്റെ ഒരു ഭാഗം മൊത്തം. പഴയ നമ്മുടെ റേഡിയോ ട്യൂൺ ചെയ്യുമ്പം ഒരു മൂളലായിരുന്നു, അത് മൈക്രോവേവ് റേഡിയേഷനാണ്. പ്രപഞ്ചം ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. ഇതൊരു പ്രധാന തെളിവായിട്ട് എടുത്തുകൊണ്ടാണ് ഇവർ തന്നെ റീവൈൻഡ് ചെയ്തു. അങ്ങനെ പുറകിലേക്ക് പുറകിലേക്ക് പുറകിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ശാസ്ത്ര സമൂഹം അംഗീകരിക്കണമെങ്കിൽ നമ്മൾ തത്വചിന്ത എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കത്തില്ല. പിന്നെ തത്വചിന്തയോട് ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് ശാസ്ത്രജ്ഞന്മാർ, അവരംഗീകരിക്കും. അല്ലെങ്കിൽ പിന്നെ ശാസ്ത്രജ്ഞന്മാരെ വിലക്കെടുത്ത് പറയണം. ഈ സൗദി, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളിൽ ഒരുപാട് പണമുണ്ടല്ലോ, അവർ പൈസ കൊടുത്ത് ചില ശാസ്ത്രജ്ഞന്മാരെയൊക്കെ വിലക്കെടുത്തിട്ട് ഈ ഖുറാനിൽ പറഞ്ഞിരിക്കുന്നതാണ് സയൻസ് എന്ന് പറയിക്കും, അത് വേറെ. അങ്ങനെയൊക്കെ സാധിക്കും. അല്ലാതെ പിന്നെ ഈ സയന്റിസ്റ്റുകളിലും ഗർക്കന്മാരുണ്ട്, ചില ഗർക്കന്മാർ, അവരും ചിലപ്പോൾ ഇതുപോലെ ഒക്കെ തിരിച്ചു മറിച്ചൊക്കെ പറയും. അല്ലാതെ പൊതുവെ ശാസ്ത്ര സമൂഹം എന്ന് പറയുന്ന ഒന്നും അവരംഗീകരിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ അത് എന്താണോ, ഒന്ന് അതിനനുകൂലമായ പരീക്ഷണങ്ങളൊക്കെ അതിജീവിക്കണം, പിന്നെ പ്രഡിക്ഷൻസ് അതെല്ലാം തെളിയിക്കപ്പെടണം. അതുകൊണ്ടാണ് ഒരു സയൻസ് അങ്ങനെ നിലനിൽക്കുന്നത്. നമ്മൾ ഇങ്ങനെയൊരു ചിന്തിച്ചു കഴിഞ്ഞാൽ, പഴയകാലത്ത് ഒറ്റയ്ക്ക് ചിന്തിക്കുകയല്ല, ചിന്തിക്കും പിന്നെ വാദപ്രതിവാദം നടത്തിയില്ലേ, നമ്മളും ഏതെങ്കിലും കാര്യങ്ങൾ തർക്കിച്ച് തീരുമാനിക്കുമ്പോൾ അതല്ല ഇതാണ് അങ്ങനെയാണ് തർക്കിച്ച് തർക്കിച്ച് തർക്കിച്ചിട്ട് പിന്നെ അവസാനം എന്ത് ചെയ്യും, കുറേ തർക്കിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നവർ ഇത് മനസ്സിലാവും, അവൻ പറയുന്നതിനും കുറച്ച് കാര്യമുണ്ട്, മറ്റേയാളും വിചാരിക്കും ഇവൻ പറയുന്നതിനും കുറച്ച് കാര്യമുണ്ട്, എന്നിട്ട് പിന്നെ ഇവർ രണ്ടും ഇത് രണ്ടും എടുക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്തിട്ട് പുതിയ സിദ്ധാന്തം ഉണ്ടാക്കും. അതാണ് പഴയ രീതി. തർക്കിക്കുമ്പോൾ സമ്മതിക്കത്തില്ല, വീട്ടിൽ പോയിരുന്ന ആരോഗ്യം വിചാരിക്കുമ്പോൾ പറഞ്ഞതിനും കാര്യമുണ്ടല്ലോ. അങ്ങനെ സിദ്ധാന്തങ്ങൾ, പുതിയ പുതിയ സിദ്ധാന്തങ്ങൾ അത് കൊണ്ടുവരും. പിന്നെ വ്യക്തിനിഷ്ഠമായ അനുഭവം. സയൻസ് ഒരിക്കലും വ്യക്തിനിഷ്ഠമായ അനുഭവങ്ങൾ, അനുഭവം എന്നുള്ള നിലയ്ക്ക് ഒരിക്കലും സ്വീകരിക്കത്തില്ല. സ്വീകരിക്കണമെങ്കിൽ അത് തെളിയിക്കണം. ശാസ്ത്രീയമായ നിയമങ്ങളനുസരിച്ച് പരീക്ഷണങ്ങളിലൂടെ തെളിയിച്ചാലേ അതിനെ പറ്റും. പക്ഷേ അസമാനത എവിടെയുണ്ട് അത് നമ്മൾ അംഗീകരിക്കണം. കാരണം അത് സ്വാഭാവികമാണല്ലോ, ഇതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ചിന്തിക്കും പഴയ കാലത്തും മനുഷ്യൻ ചിന്തിച്ചു. ചിന്തിച്ചിട്ട് ഇന്നത്തെ രീതി പറഞ്ഞ ഒരു ഹൈപ്പോത്തീസിസ്, ഒരു സിദ്ധാന്തം അങ്ങനെ ചിന്തയിലൂടെ ആവിഷ്കരിക്കും. പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരു സമ്പ്രദായം പണ്ടുണ്ടായിരുന്നില്ല, അത് ആവശ്യമായി വന്നില്ല, അത് ആവശ്യപ്പെട്ടില്ല, തെളിയിക്കാൻ തെളിവാരും ചോദിച്ചില്ല. പരമാവധി പഴയകാലം ചോദിച്ചത് എന്താണ്, യുക്തിയാണ്. യുക്തി പറയും, ശരി, യുക്തിയിൽ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു മറ്റുള്ളവർ അംഗീകരിക്കും. അങ്ങനെയാണ് പഴയ സിദ്ധാന്തം പറഞ്ഞത്. പക്ഷെ ആദ്യയിലേക്ക് പോയി കഴിഞ്ഞാൽ രണ്ടു കൂട്ടരും പറയുന്നത് എന്താണ്, അസത്. അപ്പൊ ഈ അസത്ത് എന്നിവിടെ പറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഇത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഈ പരിണാമത്തെ കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ ഈ കാണുന്ന ഈ സൃഷ്ടി, നമ്മൾ അനുഭവിക്കുന്ന ഈ സൃഷ്ടിക്ക് മുമ്പുള്ള അതിനു മുമ്പ് ഉള്ള ഒന്നിനെ കുറിച്ചാ പറയുന്നത്. അത് അങ്ങനെ ഒരു പേര് കൊടുത്തതേ ഉള്ളു. ദൈവവും കണുവുമായിട്ട് യാതൊരു ബന്ധവുമില്ലായിരുന്നു. അതിന് യാതൊരു ബന്ധവും. അത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ഇന്നത്തെ ഈ പ്രപഞ്ച ഉത്പത്തിയെ കുറിച്ച് ഒരു വിശദീകരിക്കുമ്പോൾ ഇത് ഇതിന്റെ അടിസ്ഥാനമായൊരു സ്വീകരിച്ചിരിക്കുന്നത് ചൂട് ഹീറ്റ് അത്യധികമായൊരു താപോർജത്തിൽ നിന്നാണ് സൃഷ്ടി ആരംഭിക്കുന്നതെന്നാണ്. അത് പിന്നെ ഓരോരോരോ ഘട്ടങ്ങളും വരുമ്പോൾ ആദ്യം വരുന്ന ഒരു പദാർത്ഥം എന്ന് പറയുന്നത് കോർക്കുകളാണ്. കോർക്ക് എന്ന് പറയുന്നത് ആ കോർക്കുകളിൽ നിന്നാണ് പിന്നീട് വരുന്ന കണങ്ങളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ ആ കോർക്കുകളിൽ നിന്ന് കണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഊർജം ഊർജമാണ്. ഊർജം എന്ന് വെച്ചാൽ ശരിക്കും ഊർജമല്ല, അവിടെ ഉണ്ടാകുന്ന താപനില. ഏതൊരു താപനിലയിലാണ് ഈ കണങ്ങൾ പ്രകടമായത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കൃത്രിമമായി ഒരു ഉപകരണം ഉണ്ടാക്കിയിട്ട് രണ്ട് കണങ്ങളെ കൂട്ടിയെടുപ്പിക്കുന്നു. കൂട്ടിയെടുപ്പിച്ചിട്ട് അവിടെ എന്തുമാത്രം താപം ഉണ്ടാകുന്നു കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ആ താപം എന്ന് പറയുന്നത് അനുസരിച്ച് ആ താപനിലയിൽ അവിടെ ഏത് കണങ്ങളാണ് ഉണ്ടായതെന്ന് കണ്ടുപിടിക്കുക. അപ്പോൾ മനുഷ്യന് സൃഷ്ടിക്കാൻ കഴിയാന്നുള്ള പരമാവധി താപത്തെയാണ് ഇതിനകത്ത് പുനഃസൃഷ്ടിക്കുകയാണ്. രണ്ട് കണങ്ങളെ കൂട്ടിയിടിച്ചിട്ട് ഈ ആറ്റം ബോംബ് ഒക്കെ പൊട്ടിക്കുന്നു അങ്ങനെ ഒരു സംഭവമാണ് നടക്കുന്നത്. ആ താപനിലയിൽ എങ്ങനെയാണ് അവിടെ കണം പ്രകടമാകുന്നതെന്ന് കണ്ടുപിടിക്കാനാണ്. അത് ആ ഒരു പരീക്ഷണം ഈ പ്രപഞ്ചത്തിന്റെ ആദിയിൽ ഉണ്ടായ താപത്തെ മനുഷ്യൻ സൃഷ്ടിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ പരീക്ഷണശാല അത് ഭൂമിയുടെ അത്രയും വലുപ്പമുള്ളതായിരിക്കും. അങ്ങനെ ഒരു പരീക്ഷണശാലയ്ക്ക് അകത്ത് കണങ്ങളെ കൂട്ടിയെടുപ്പിച്ചാലേ ആദിയിൽ ആ ചൂട് പഠിക്കാൻ പറ്റും. അപ്പൊ അതൊന്നും സാധ്യമല്ലല്ലോ. ഇത് ഈ പ്രപഞ്ച ഉത്പത്തിക്ക് ശേഷം ഈ പ്രപഞ്ചം അനേകം പ്രകാശ വർഷങ്ങൾ വികസിച്ചതിന് ശേഷം അവിടെ റിലീസായ കണങ്ങൾ, ആ കണത്തെയാണ് ദൈവഗണമെന്ന് പറയുന്നത്. ആ കണങ്ങൾ ഏത് താപനിലയിലാണ് അത് പ്രകടമായത് അത് കണ്ടുപിടിക്കാനുള്ള ഇതാണ്. അപ്പോൾ അത് ആ താപനിലയെ സൃഷ്ടിച്ചു കഴിഞ്ഞ് അവിടെ ഉണ്ടാകുന്ന കണത്തെ കണ്ടെത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് അവരുദ്ദേശിക്കുന്നത് ഈ പ്രപഞ്ചത്തിന്റെ ഇന്ന് പറയുന്നവരുടെ തിയറി, ആ തിയറിക്ക് ഒരു എവിഡൻസ് കിട്ടും, ഒരു തെളിവ് കിട്ടും. അപ്പോൾ ഈ നമ്മൾ പറയുന്ന തിയറി ശരിയാണ്, ഇന്ന താപനിലയിൽ ഇന്ന കണം പ്രകടമായി. അതുകൊണ്ടാണ് അതിന് ആദ്യത്തെ കണമെന്നുള്ള നിലയ്ക്കാണ് അതിന് ദൈവഗണമെന്ന് പറയുന്നത്. അല്ല, ദൈവം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ദൈവം അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അതിന് ആരോ ഒരാൾ പേരിട്ടാണ്, ശാസ്ത്രജ്ഞന്മാർ പേരിട്ടല്ല. ഉണ്ടുണ്ട്, അതിന്റെ പേര് ഞാൻ മറന്നുപോയി, പേരെനിക്കറിയാമായിരുന്നു. ഹിസ്ബോൺസ് എന്ന് മറ്റാണ് അതിന്റെ പേര്, മറന്നു. ഹിസ്ബോൺസ് എന്നാണെന്ന്. അതിന് മലയാളത്തിൽ ഗോഡ് പാർട്ടിട്ടാണെന്ന് ഇംഗ്ലീഷിലാരോ പറഞ്ഞു. മലയാളത്തിലേക്ക് ദൈവമാണെന്ന് നോക്കി, അത് ദൈവവും കണുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ല. ഹിസ്ബോണാണെന്ന് തോന്നുന്നു, ഹിസ്ബോൺസ് ദൈവമാണെന്ന് പറഞ്ഞു. അതിനും മുമ്പുണ്ട് മാറ്റർ, അല്ലെങ്കിൽ പദാർത്ഥം എന്ന് പറയുന്നതിന് മുമ്പുണ്ട്. പക്ഷെ ഒരു അതുവരെ മനുഷ്യന് പരീക്ഷണത്തിൽ പറഞ്ഞില്ലേ, അതിന് പിറകിലേക്ക് പോയുള്ള ഒരു കണത്തെ കണ്ടുപിടിക്കണമെങ്കിൽ ഭൂമിയുടെ എത്രയുള്ള സാധനം ഉണ്ടാക്കും? സാധിക്കുന്ന കാര്യമുണ്ടല്ലോ. ഇത് തന്നെ കിലോമീറ്റർ കണക്കിന് നീളമുള്ള ഒരു ടണലുണ്ടാക്കി അതിൻ്റെ അകത്ത് ഈ കണങ്ങളെ കൂട്ടിയിടിപ്പിച്ച് ഇത്രയും വലിയൊരു താപം ഉണ്ടാകുമ്പോൾ അത് പുറമേക്ക് വ്യാപിക്കാതിരിക്കും. ആറ്റം ബോംബിനോ ബോസോൺ എന്ന് പറയുന്ന കണം തന്നെ ആ താപത്തിൽ താപം വന്നാലും വലിയ ബോംബ് സ്ഫോടനമൊക്കെ സംഭവിക്കും. അത് വരാത്തൊരു അന്തരീക്ഷം കൃത്രിമമായി ഭൂമിക്കടിയിൽ ഉണ്ടാക്കി ആ ഊർജത്തെ ഉണ്ടാക്കുകയാണ് അവിടെ. ഊർജമല്ല താപം, ഊർജമല്ല, ഊർജം വരെ താപം വരെ ഊർജത്തെ അല്ല അവിടെ പുനഃസൃഷ്ടിക്കുന്ന താപത്തെ. ആ താപത്തിൽ ഏത് കണികയാണ് വരുന്നതെന്ന് കണ്ടുപിടിക്കുന്നു. എന്നുവെച്ചാൽ ഇതെല്ലാം പറഞ്ഞില്ലേ, ആദ്യം അതൊരു തിയറി ആകുന്നു, പിന്നെ പലതും പ്രെഡിക്ട് ചെയ്യുന്നു, പിന്നെ അതിനെ തെളിയിക്കുന്നു. അങ്ങനെ തെളിയിച്ചു കഴിഞ്ഞാൽ ശാസ്ത്ര സമൂഹം അതിനെ അംഗീകരിക്കും. അപ്പോൾ അതൊരു തിയറിയാണ്. അങ്ങനെ പറയിലേക്ക് പോയി പോയാണ് അവസാനം അവര് ശാസ്ത്രീയ നിയമങ്ങളനുസരിച്ച് പറയുകയാണ് തുടക്കം അസത്താണ്, ഒന്നും പ്രകടമല്ല, അറിയില്ല. ഇവിടെയും പറയുന്നു അസത്വം എന്ന് വെച്ചാൽ അത് വിവരിക്കാൻ സാധ്യമല്ല. ഭാഷകാരനും പറയുന്ന നാമരൂപങ്ങൾ പ്രകടമാകാത്ത അവസ്ഥ, ഇത് സാധാരണ പുരാണങ്ങൾ നമ്മുടെ ഭാഷയിൽ പറയും പ്രളയം, എല്ലാം നയിച്ചിരിക്കുന്ന ഒരവസ്ഥ. പിന്നെ ഇത് നമ്മുടെ തത്വചിന്തയിൽ ഇങ്ങനെ ഒരു ആശയം വരുന്നതിന് ഒരു പ്രധാനമായ ഉപനിഷത്തുകളിലൊക്കെ പ്രധാനമായി വന്ന ഒരു കാരണമെന്ന് പറയുന്നത് നമ്മുടെ അനുഭവം തന്നെ, ഉറക്കം. കാരണം ഉപനിഷത്തിൽ ഒരുപാട് ഈ ഉറക്കത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, ചാന്ദോഗ്യത്തിനും ഗൃഹധാരണത്തിനും. അവിടെയൊക്കെ പറയുന്നു ഉറക്കമെന്ന് പറഞ്ഞാൽ എന്താ, ഒന്നും അറിയാമില്ല. എന്തേ അവ്യാകൃതം, അസത്, വിലീനം, ഇതെല്ലാം ഉറക്കത്തിന് ചേരുന്ന കാര്യങ്ങളാണ്. ഏത് മിടുക്കനായാലും ശരി, ഉറക്കത്തിലവൻ സ്വപ്നം കണ്ടില്ലെങ്കിൽ ഒന്നും അറിയുന്നില്ല. പിന്നെ ആ ഉറക്കത്തിൽ നിന്നാണ് നമ്മൾ ചാടി എണീക്കുമ്പം ഈ പ്രപഞ്ചം മുഴുവൻ ഇങ്ങനെ പ്രകടമാകുന്നു. അപ്പൊ ഇങ്ങനെ ഉറക്കത്തിൽ നിന്ന് ഈ പ്രപഞ്ചമൊക്കെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ ഇതാണ് യുക്തി. അതുകൊണ്ട് ഭാഷകാരൻ പറയും എന്താണ്, ദൃഷ്ടാന്തഭൂതമാണ് സുഷുപ്തി എന്ന് പറയും. സുഷുപ്തി എന്ന് പറയുന്ന ഒരു ദൃഷ്ടാന്തമാണ്. അപ്പൊ ഇവര് ഈ ഉറക്കത്തെ വെച്ചും കൂടി ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ അത് പുറകോട്ട് പോയാൽ ഇങ്ങനെയായിരിക്കും. കാരണം നമ്മൾ ഓരോ ഉറക്കത്തിൽ നിന്നും ഉണർന്നു വരികയാണ്. പിറകിലോട്ട് ചിന്തിച്ചാൽ ആ ഉറക്കത്തിന് മുമ്പ് ഒരു ഉണർവ്, അതിന്റെ മുമ്പിൽ ഒരു ഉറക്കം. ഇത് തന്നെ സൃഷ്ടിയും പിള്ളയും, ചെറിയ ഒരു സൃഷ്ടിയും പിള്ളയും. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തും, എന്തായാലും ഒരു ഉറക്കത്തിൽ അവസാനിക്കും. അതിനപ്പുറം മനുഷ്യന് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ അനുഭവം ഇവര് പറയുന്നുണ്ടോ, യുക്തി എന്ന് പറയുന്ന അനുഭവത്തിനനുസരിച്ച് പ്രയോഗിക്കണം. യുക്തിയെ സംബന്ധിച്ച് രണ്ട് കാര്യമാണ് പഴയ നമ്മുടെ തത്വചിന്തകന്മാർ പറയുന്നത്. ഒന്ന്, അനുഭവത്തിനനുസരിച്ച് യുക്തി പ്രയോഗിക്കണം. മറ്റൊന്ന് എന്താണ്, സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് യുക്തി പ്രയോഗിക്കണം. നിങ്ങൾ അദ്വൈതമാണ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അദ്വൈതത്തിനനുസരിച്ചുള്ള യുക്തി അത് പ്രയോഗിക്കണം. പ്രയോഗിച്ചിട്ട് അദ്വൈതത്തെ മനസ്സിലാക്കണം. അല്ലാതെ അദ്വൈതത്തിനെതിരായിട്ടുള്ള യുക്തി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും അദ്വൈതം മനസ്സിലാകാത്ത. അപ്പൊ സിദ്ധാന്തത്തിനനുസരിച്ച് യുക്തി പ്രയോഗിക്കണം, പിന്നെ അനുഭവത്തിനനുസരിച്ച്. അതിൽ ഏറ്റവും പ്രധാനമായ അനുഭവം എന്ന് പറയുന്നത് എന്താണോ, സുഷുപ്തി തന്നെ. അപ്പൊ സുഷുപ്തിയെ കുറിച്ച് ആർക്കും ഒന്നും പറയാൻ പറ്റില്ല എന്താണോ അത്. അവ്യാകൃതമാണോ, അസത്താണോ, വിലീനമാണ്, ഇതെല്ലാം സുഷുപ്തിക്കും പറയും. ഇതുവഴി ഉപനിഷത്ത് കാലത്തെ ഉള്ള ഒരു കാഴ്ചപ്പാടാണ്. മനുഷ്യൻ ആദ്യം കുഴക്കിയ ഒരു സംഗതിയാണ് ഈ ഉറക്കം. ഇതെന്താ സംഭവിച്ചത്? ചിന്തിക്കാൻ തുടങ്ങി കാലം പോലെ തന്നെ അവൻ ഇരിക്കിടന്ന് കുഴഞ്ഞു. എന്താ ഇവിടെ സംഭവിക്കുന്നു? അപ്പൊ പിന്നെ പ്രപഞ്ചത്തെ കുറിച്ചുള്ള അവന്റെ ചിന്തയും ഇത് സ്വാധീനിച്ചു. അപ്പൊ നമ്മള് ഇന്നത്തെ അറിവുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ അറിവൊക്കെ എങ്ങനെ പരിണമിച്ചു വന്നു എന്നുള്ള കാലം കൊണ്ടുവന്ന അതിന്റെ പരിണാമങ്ങൾ, അതിനും വലിയ പ്രാധാന്യമുണ്ട്. നമ്മളെ ഈ രൂപത്തിൽ കിട്ടുമ്പം ഏതേതേതെല്ലാം കാലങ്ങൾ കഴിഞ്ഞാണ് ഇതിങ്ങനെ എത്തിയത്, അത് തത്വചിന്തയായാലും ശരി ആധുനിക ശാസ്ത്രമായാലും ശരി, ഒരുപാട് അറിവിനെ തിരുത്തി തിരുത്തി തിരുത്തിയാണ് എത്തിയത്. ഒരുപാട് അറിവുകളും മനുഷ്യൻ തിരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തിരുത്തിയെത്തിയതാണ് ഇന്നത്തെ അറിവ്. അപ്പൊ അതിങ്ങനെ പറയിലോട്ട് പറയിലോട്ട് ചിന്തിച്ചപ്പോൾ പഴയകാലത്തെ മനുഷ്യൻ ചിന്തിച്ചു, എങ്ങനെയാണ് ഇതൊക്കെ എങ്ങനെ ഉണ്ടായി. അപ്പൊ അവന്റെ അനുഭവം നോക്കി, അവൻ പറഞ്ഞ അസത്ത് പുറക്ക അസത്താണ്, ഒരസത്തിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് ഒരുപാട് മനുഷ്യന്റെ തലയും കൂടി സഞ്ചരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ രൂപപ്പെട്ടു വന്നത്. ഇന്നത്തെ സയൻസ് പോലെയാണ് ഹൈപ്പോത്തിസിസ് തിയറി, പിന്നെ ടെക്നോളജി അങ്ങനെ മാറുന്നു. പഴയകാലത്തും അങ്ങനെയാണ്. അതുകൊണ്ട് രണ്ട് രണ്ടാണ് ഇവിടെ ഈ പറയുന്നത്. സൃഷ്ടി തുടക്കം എങ്ങനെ സംഭവിച്ചു, തുടക്കം എന്ന് പറയുമ്പോൾ അനാദി എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ടാണ് ഈ തുടക്കത്തെ കുറിച്ച് പറയുന്നത്. കാരണം ഈ അനാദി അംഗീകരിക്കുന്നതിനൊരു പ്രധാനമായ കാരണം എന്ന് പറയുന്നത്, ഏക കാരണം അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റത്തില്ല. യുക്തിയുക്തമായി ഒരു കാരണം അതിൽ നിന്ന് കാര്യങ്ങൾ സ്വീകരിക്കാൻ പറ്റില്ല. ഇന്നത്തെ ആധുനിക സയൻസ് അത് അംഗീകരിക്കുന്നില്ല. ഇവിടെ ഒരു കാര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നിരവധി കാരണങ്ങളുണ്ടായിരുന്നു. ഇത് പഴയ തത്വചിന്തകന്മാർക്ക് ഇത് തന്നെ അഭിപ്രായം. യുക്തി കൊണ്ട് ചിന്തിച്ചാലും അതുകൊണ്ടാണ് ഇവിടെ കാരണത്തിന് എന്താണോ സമവായി കാരണം, അസമവായി കാരണം, നിമിത്ത കാരണം, സാധാരണ കാരണം, അസാധാരണ കാരണം, ഇങ്ങനെയൊക്കെ കാരണങ്ങളെ പലതായി വിശകലനം ചെയ്യുന്ന അതുകൊണ്ടാണ്. ഇതെല്ലാം ഒക്കെ കൂടി ചേരുമ്പോഴാണ് എന്ത് വരുന്നത്, ഒരു കാര്യം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അനാദിയായിട്ട് സ്വീകരിക്കേണ്ടി വരും. കാരണം ഒരു തുടക്കക്കാരൻ അങ്ങനെ ഒരാളില്ല. ഒരാളുണ്ടെങ്കിൽ നമുക്ക് ആ ശരി ഇവിടെ നിന്ന് തുടങ്ങി, ഇയാളാണ് ഇതെല്ലാം സൃഷ്ടിച്ചത് എന്ന് പറയാം. അങ്ങനെ ഒരു സൃഷ്ടിക്കൊരു തുടക്കക്കാരില്ല. അതുകൊണ്ടല്ലേ ഇവിടെയും പറയുന്നത് എന്താണ്, സൃഷ്ടിച്ചത് പ്രഭുവാണ്, പക്ഷെ കൂടെ എന്തുണ്ടായിരുന്നു, ശക്തിയുണ്ടായിരുന്നു. അപ്പൊ ഒരു കാരണമല്ലേ. ഇനി ഇത് തന്നെ വിശദീകരിച്ച് വിശദീകരിച്ച് വരുമ്പോൾ എന്തോരും ഈ പ്രഭുവും ശക്തിയും മാത്രമല്ല, പറയും പ്രാണികളുടെ കർമ്മവും ഉണ്ടായിരുന്നു അത് പറയും. പിന്നെ കുറച്ചുകൂടി അങ്ങോട്ട് ചെന്നിട്ട് പറയും ഇതും മാത്രമല്ല, ദേശം കാലം ഇതെല്ലാം വേണം. ഇതൊക്കെ വേണമെങ്കിൽ എന്തുവരും, ഇതെല്ലാം ഇപ്പൊ അനാദിയായിട്ട് സ്വീകരിക്കേണ്ടി വരും. അല്ലാതെ രക്ഷയില്ല. ഇതിന്റെ ഒരു തുടക്കം എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് ചോദിക്കും, ഇതൊക്കെ എവിടെ നിന്ന് തുടങ്ങി, ആരായി തുടങ്ങി വെച്ചത്. നമ്മൾ സാറിന് പറയുന്നു ഇതൊക്കെ ദൈവം സൃഷ്ടിച്ചെന്നാണ്. ദൈവം സൃഷ്ടിച്ചെന്ന് പറയുമ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു ഒറ്റയാൾപ്പെട്ട ആളുമല്ല. ഒറ്റയ്ക്ക് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് എന്താണ്, നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും എല്ലാം നീ എന്ന് പറയുന്ന അവിടെ ഒരുപാട് പേരുണ്ട്, ഒരാളല്ല, എല്ലാരും കൂടെ ചേർന്നിട്ടാണ് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ടാണ് സൃഷ്ടി ജാലവും ആരായി മാറിയത്. എന്നുവെച്ചാൽ സൃഷ്ടിയിൽ എന്തെല്ലാം ഉണ്ട്, ഈ പറയുന്ന പ്രാണികർമ്മങ്ങളുണ്ട്, പലതരം ശക്തികളുണ്ട്, കാലമുണ്ട്, ദേശമുണ്ട്, ഇത് സൃഷ്ടിയിലുമുണ്ട്. ഇവരൊക്കെ തന്നെ സൃഷ്ടാക്കുക, അല്ലെങ്കിൽ പിന്നെ ഈശ്വരനെ സ്വീകരിക്കുമ്പോൾ അവിടെ പറയും, അതാണ് അദ്വൈതി പറയുന്ന ഈശ്വരൻ നിർഗുണനാണ് എന്ന് വെച്ചാൽ അവിടെ ഒന്നും സൃഷ്ടിക്കാൻ പറ്റില്ല. നിർഗുണനായിരിക്കുന്ന ഈശ്വരൻ എന്താണ്, സൃഷ്ടിക്കാൻ കഴിയത്തില്ല. ഏക കാരണം എന്ന് പറയുന്ന ഇവിടെ സ്വീകരിക്കത്തില്ല, അനേക കാരണം. അപ്പൊ അത് അനാദിയായി, അനാദിയാകുമ്പോൾ സൃഷ്ടി പ്രളയങ്ങൾ ആവർത്തിച്ചുകൊണ്ടേ. അപ്പോൾ ഒരു പ്രളയം കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ ഇവിടെ പറയുകയാണ്. ഇവിടെ പ്രധാനമായിട്ടും രണ്ടെണ്ണത്തിനെടുത്ത് പറയുന്നു. ഒന്നെന്താണ്? ഈശ്വരനും മറ്റൊന്നും മായയും. ആ രീതിയിലാണ് ഇവിടെ വിശദീകരിക്കുന്നത്. അതുകൊണ്ട് പരിണാമം വേറെയാണ്, പരിണാമം സൃഷ്ടി കഴിഞ്ഞ് സംഭവിക്കുന്നതാണ്. അത് തന്നെയാണ് ആധുനിക സയൻസും പറയുന്നത്. എങ്ങനെയാണ്? ആദ്യ സൃഷ്ടി, പിന്നെ പരിണാമം. പരിണാമം എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ വികാസം ആണ്. ആ വികാസത്തിൽ ഇങ്ങനെ അവർ പറയുന്നു മാറ്റർ, പദാർത്ഥങ്ങൾ ഉണ്ടായി പരിണമിച്ച് പരിണമിച്ച് പരിണമിച്ച് പരിണമിച്ച് അങ്ങനെ ദീർഘകാലം പരിണമിച്ച് 4 ബില്യൺ വർഷങ്ങൾ കഴിയുമ്പോഴാണ് അവിടെ ജീവന്റെ ആരംഭം. അതാണ് ജീവൻ തുടങ്ങുന്നത്. പിന്നെ അത് ക്രമേണ ക്രമേണ ക്രമേണ അതിന് ജീവപരിണാമം ആരംഭിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ ജീവപരിണാമം ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ബോധം, പരിണാമശാസ്ത്രം അനുസരിച്ച് പിന്നെയാണ് ബോധപരിണാമം വരുന്നത്. ആദ്യം ജീവപരിണാമം വരുന്നു, ആദ്യം ഓർഗാനിക് മാറ്ററുകൾ ഉണ്ടാകുന്നു, കാർബൺ പോലെ ഓർഗാനിക് മാറ്റർ ഉണ്ടായി ഉണ്ടായി അതിൽ നിന്ന് പതുക്കെ ജീവപരിണാമം വന്ന് പിന്നെ ബോധപരിണാമം വരുന്നു. ബോധപരിണാമം വരുന്നതിന് പ്രധാനമായും കാരണം എന്താണോ, നമ്മുടെ ഈ ബ്രെയിനകത്ത് ഇന്ന് കാണുന്ന ബ്രെയിനകത്തുള്ള ഈ നെറ്റ്വർക്കുകൾ, ഇതിന്റെയൊക്കെ ഒരു പ്രാകൃതമായ രൂപമുണ്ടോ? ഇന്ന് കാണുന്ന രൂപമാണ്. അങ്ങനെ വന്നപ്പോൾ അവിടെ അവർ പറയുന്ന അവിടെ ബോധം പരിണമിച്ചു, അങ്ങനെ ബോധം ഉണ്ടായിരുന്നു. അങ്ങനെ ബോധമുണ്ടായി, അതായത് ഈ പരിണാമത്തിന്റെ ഒരു പ്രത്യേക ദശയിലാണ് ബോധമുണ്ടാകുന്നത്. പിന്നെ ക്രമേണ എന്ത് ചെയ്തു, അവിടെ നമ്മുടെ ബ്രെയിൻ പരിണമിച്ചു വന്നു. നമ്മുടെ ബ്രെയിൻ പരിണമിച്ചു വന്നില്ല, ഇന്നത്തെ മനുഷ്യൻ ഹോമോ സാപ്പിയൻസ് എന്ന് പറയും. നമ്മുടെ ഇന്നത്തെ മനുഷ്യന്റെ ബ്രെയിൻ പരിണമിച്ചു വന്നപ്പോഴാണ് നമ്മുടെ ഇന്നത്തെ ബോധം ഉണ്ടായത്. അത് പരിണാമത്തിന്റെ കൂടാനുകൂടി വർഷങ്ങൾ കഴിഞ്ഞ് സംഭവിച്ച ഒരു കാര്യമാണ് നമ്മുടെ ഇന്നത്തെ ഈ ബോധം ഉണ്ടായത്. അപ്പൊ ഇത് പറയുമ്പോ ചോദ്യം വരും, കാരണം നമ്മളിവിടെ സ്വീകരിച്ചിരിക്കുന്നത് എന്താണ്? ബോധമാണ് എല്ലാത്തിന്റെയും അടിസ്ഥാനം. അപ്പോ എന്ന് വരുമ്പോ തത്വചിന്തകന്മാരെന്ത് പറയും? ബോധത്തിൽ പരിണാമം നടക്കും. എവിടെ? ഈ പറയുന്ന സീറോ ടൈം എന്ന് പറയുന്ന അവിടെ മുതൽ ഇങ്ങോട്ട് വന്ന എല്ലാ പരിണാമങ്ങളും ബോധത്തിലാണ് നടക്കുന്നത്. പിന്നെ ആ പരിണാമത്തിൽ ഈ ഭൗതികമായ പരിണാമം നടക്കുന്നതിനനുസരിച്ച് നമുക്ക് മുമ്പ് നമ്മൾ ഈ മനുഷ്യനാകുന്നതിന് മുമ്പ് പലതരത്തിലുള്ള കുരങ്ങുവർഗങ്ങളുണ്ടായിരുന്നു. അതിനുമ്പ് കടലിലും കരയിലുമൊക്കെ ജീവിയുണ്ടായിരുന്നു, അവർക്കുമൊക്കെ ചെറിയ ബോധം ഉണ്ടായിരുന്നു. അപ്പൊ അവിടെയൊക്കെ എന്താ സംഭവിച്ചത്? ബോധം അടിസ്ഥാനമായിരുന്നു. ഇവിടെയെല്ലാം ആ പരിണമിച്ച ആ കോശങ്ങൾ, ജീവകോശങ്ങളിലൂടെ ബോധം പ്രകടമായെന്ന് പറയുന്നു തത്വചിന്തകന്മാരുടെ അഭിപ്രായം. അപ്പൊ തത്വചിന്തയും പരിണാമവും തമ്മിലുള്ള എന്താണ് പ്രധാനമായ വ്യത്യാസം? അതാണ്, തത്വചിന്തയിൽ ബോധം പരിണാമത്തിൽ പ്രകടമാണ്. പരിണാമത്തിൽ, പരിണാമത്തിന്റെ ഒരു ഘട്ടത്തിൽ ബോധം പരിണമിച്ചു. അതൊരു ബോധമില്ലായിരുന്നു, വെറും മാറ്റർ മാത്രമേ ഉണ്ടായിരുന്നു. രണ്ട് കാഴ്ചപ്പാടാണ്. അപ്പോൾ ഈ രണ്ട് കാഴ്ചപ്പാടിൽ ഏത് ശരിയെന്ന് വെച്ചാൽ ഈ കാഴ്ചപ്പാടിൽ ഇന്നൊരു തീരുമാനം ഉണ്ടായിട്ടുണ്ട്. തീരുമാനം ഉണ്ടാകാത്ത എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ ഓർഗാനിക് മാറ്റർ, അതിൽ നിന്നും ഹൈഡ്രജൻ കാർബൺ പോലെയുള്ള സാധനങ്ങളിൽ നിന്നും എങ്ങനെ തികച്ചും ഒരു ഭൗതികമായ വസ്തുവിൽ നിന്ന് എങ്ങനെ ബോധം പരിണമിക്കും, അതിനൊരു ഉത്തരം ഇതുവരെ സയൻസിന് കിട്ടിയിട്ടില്ല. പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴൊന്നും വെറും ഭൗതികം, അവിടെ ഒന്നും ബോധത്തിന് യാതൊരു പരിണാമം അനുസരിച്ച്, അതായത് ആധുനിക ശാസ്ത്രത്തിന്റെ ഈ സൃഷ്ടി സിദ്ധാന്തവും അവരുടെ പരിണാമ സിദ്ധാന്തവും ഒരുമിച്ചാവും. ആധ്യാത്മികമായി പറഞ്ഞാല് ബോധം, ബോധത്തിലാണ് അതിനൊപ്പം ബോധം ഉണ്ടായിരുന്നത്, അതിന് മുമ്പും ഉണ്ടായിരുന്നു. ഒരു തുടക്കം പറയണമെങ്കിൽ അതിന് മുമ്പും ഉണ്ടാകും, അതിന് മുമ്പും ബോധം ഉണ്ടായിരുന്നു, എന്നുവെച്ചാൽ അതിന് മുമ്പ് സൃഷ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവിടേക്ക് എന്ത് ചെയ്ത് ബോധത്തിലാണ് നടക്കുന്നത് എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ അത് അതിൽ പിന്നെ അപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ വരും. ബോധത്തിൽ എങ്ങനെ ഇത് സംഭവിക്കും, നമ്മൾ ഈ ബോധത്തിലാണ് സംഭവിച്ചത്, ബോധം ബ്രെയിനിനെ ആശ്രയിച്ചല്ലേ നിൽക്കുന്നത്, ബ്രെയിനിന് തകരാറ് വന്നു കഴിഞ്ഞാൽ ബോധവും പോകുന്നില്ലേ, ബ്രെയിൻ ഡെഡ് എന്നൊക്കെ പറയുന്നില്ലേ, ബോധം ഒരുപാട് പ്രശ്നങ്ങൾ വരും. അങ്ങനെ വരുമ്പോൾ അദ്വൈതികൾ എന്താ ചെയ്യുന്നത്, അല്ലെങ്കിൽ തത്വചിന്തകന്മാര് എന്താ പറയുന്നത്, ഈ ബോധത്തിന് പിന്നിലെ ഒരു ബോധമുണ്ടെന്ന് പറഞ്ഞു, അതാണ് ജ്ഞാനമേകം ഹി സ്വാഭാവികം, നിരുപാധികമായൊരു ബോധമുണ്ട്. ആ നിരുപാധികമായ ബോധമാണ് ഇതിന്റെ ആധാരം, അധിഷ്ഠാനം. അത് ഇങ്ങനെ എന്ത് ചെയ്യുന്നു, സൃഷ്ടിയിൽ അല്പം അല്പമായി പ്രകടമായി വരുന്നു. ഇതാണ് തത്വചിന്തകന്റെ നിലപാട്. തത്വചിന്തകന്റെ നിലപാടതാണ്. അപ്പൊ അവിടെ നിരുപാധികമായ ഒരു ബോധത്തെ കൂടെ അംഗീകരിക്കാതെ ഒരു രക്ഷയും, അത് അംഗീകരിച്ചേ മതിയാവും. അത് പഴയകാലത്തെ അംഗീകരിച്ചു. കാരണം ഈ ബോധമാണ് അധിഷ്ഠാനം എന്നുള്ളത് പണ്ട് തന്നെ ചോദ്യം ചെയ്തു, അതെങ്ങനെ ശരിയാവും. ഇപ്പൊ താർക്കികന്മാര് പറയുന്നു ആത്മാവിൽ സമവായ സമ്പത്തി ഉണ്ടാകുന്നു നശിക്കുന്നു, ഇതെങ്ങനെയാണ് ഇത് എല്ലാത്തിനും ആധാരമാകുന്നത്, അതൊരു ഗുണമല്ലേ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോ പറഞ്ഞു അതല്ല, നിരുപാധികമായ ഒരു ബോധം ഉണ്ട്. അപ്പോ ഇന്നത്തെ ഈ സയൻസിനെ നിഷേധിക്കുന്നത് ആ നിരുപാധികമായ ബോധത്തെ അംഗീകരിച്ചുകൊണ്ട്, അങ്ങനെ ഒന്നുണ്ടെന്ന് സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പോ അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഈ സയൻസും ഇതും കൂടെ ചേരില്ല, മോരും മുദ്രയും പോലെ ഇരിക്കും. എത്രയൊക്കെ ചേർക്കാൻ വിചാരിച്ചാലും ശരി, ഇത് രണ്ടും ചേരില്ല. അതുകൊണ്ടാണ് പറയുന്നത് സയൻസ് വേറെയാണ്, ഈ സംഗതി വേറെയാണ്. സയൻസിന് ഒരിക്കലും ഈ നിരുപാധിക ബോധം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടിൽ എത്തിച്ചേരാൻ പ്രയാസം. എന്ന് വെച്ചാൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ സയൻസ് എന്ന് പറയുന്നത് ഭൗതികമല്ലാതായിത്തീരും. സയൻസ് എന്ന് പറയുന്ന ഒരു ഭൗതിക ശാസ്ത്രമാണ്. നിരുപാധിക ബോധം എന്ന് പറയുന്നത് അത് ഭൗതികമേ അല്ല. അപ്പൊ ഇത് രണ്ടിനും കൂടെ കൂട്ടിക്കെട്ടാൻ ഇന്നുള്ള മുറിയൻ മേധാന്തികളൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഒരിക്കലും നടക്കുന്ന കാര്യം, കാരണം ഒന്ന് ഭൗതികമാണ് സയൻസ്, മറ്റൊന്ന് ഭൗതികം അല്ല. പാശ്ചാത്യ നാട്ടിലൊക്കെയുള്ള ന്യൂറോ സയന്റിസ്റ്റുകൾ അവരുമൊക്കെ ഇത് ബൗദ്ധ സാഹിത്യമൊക്കെ വായിച്ചിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഈ അദ്വൈതത്തിൽ കർശനമായി പറഞ്ഞിരിക്കുന്ന നിരുപാധിക ബോധവും സ്വാഭാവിക ബോധവും ഇതിന്റെ വ്യത്യാസമൊന്നും അത്രയ്ക്കൊന്നും അവർ അദ്വൈതം മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് ആണ് അവർ ആശ്രമം നടത്തുന്നത്. ഇവർ ഈ എല്ലാ അഭ്യാസവും നടത്തുന്നത് സ്വാഭാവിക ബോധത്തിലാണ്. സ്വാഭാവിക ബോധത്തെക്കുറിച്ച് സയൻസ് പറയുന്നത് എന്താണ്, അത് ഭൗതിക പരിണാമമാണ്. അതൊരു കാലഘട്ടത്തിന് ശേഷം പരിണമിച്ചു വന്നതാണ്. ഇത് രണ്ട് വഴിക്കേ പോകുന്നുള്ളൂ. ഇനി ഭാവിയിൽ ഒന്നാമൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. എന്തായാലും നമ്മളൊന്നും കാണത്തില്ല ഈ കാലത്തൊന്നും, അടുത്ത കാലത്തൊന്നും നടക്കുന്നുണ്ട്. യാതൊരു സാധ്യതയും രണ്ട് തലമാണ്. ഒരിക്കലും അങ്ങനെ യോജിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ സീറോ ടൈം എന്ന് പറയുമ്പോഴും അവർ ഭൗതികമായ ഒരു യാഥാർത്ഥ്യമായിട്ട് അതിനെ പറയും, വിശദീകരിക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അത് സയൻസിന്റെ നിയമങ്ങൾ കൊണ്ട് വിശദീകരിക്കാൻ പറ്റില്ല, പക്ഷെ അത് ഭൗതികമാണ്. പിന്നെ പല സ്വാമിമാരൊക്കെ കിടന്ന് കഷ്ടപ്പെട്ട് വ്യാഖ്യാനിക്കുന്നുണ്ട് ഇത് സയൻസ് ആണെന്നൊക്കെ പറയാൻ വേണ്ടി എന്നൊക്കെ പറയുന്ന സമയം ഒരുപാട് കിടന്ന്. അതിന്റെ പ്രധാനമായ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോകുന്നവർക്ക് നമുക്ക് ഈ സയൻസ് എന്ന് പറയുന്നത് അതിന് നമുക്ക് പൊതുവായി മനസ്സിലാക്കാം, വായിച്ച് മനസ്സിലാക്കാം. പിന്നെ തന്നെയാണ് കേരളം പറയുന്നത് പോപ്പുലർ സയൻസ് എന്ന് പറയും. അത് സയൻസല്ല, നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളതിനെ കുറിച്ചുള്ള ഒരു ജനറൽ നോളജേ ഉള്ളൂ. അതിനപ്പുറം നമുക്ക് അതിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല, കാരണം അത് അതിൻ്റെതായ രീതിയിൽ പഠിച്ചാലേ അതൊക്കെ മനസ്സിലാകത്തുള്ളൂ. അപ്പോ ഇത് രണ്ടും ഒരുപോലെ പഠിക്കുക, സയൻസും ഇതും. പിന്നെ രണ്ടിനെയും ഒന്നാണെന്ന് പറയുക, അതും സയൻസ് നല്ലോണം പഠിച്ചവന് ഇതറിയില്ല, ഇത് നല്ലോണം പഠിച്ചവന് സയൻസ് അറിയില്ല, ഇത് രണ്ടും നല്ലോണം പഠിച്ചു കഴിഞ്ഞാൽ അവൻ വട്ടാവും. ഇതാണ് മൂന്നാമത്തെ പ്രസിദ്ധം. അപ്പൊ ഇതെല്ലാം കൂടെ ഇങ്ങനെ ശരിയാവും, ശരിയാവുന്ന കാര്യമല്ല. നമ്മുടെ ജനറൽ നോളജ് കൊണ്ട് ഇതൊന്നും അങ്ങനെ വിശദീകരിക്കും, സയൻസ് ഒന്നും വിശദീകരിക്കാൻ പറ്റും. പിന്നെ നമ്മൾ കുറച്ച് വായിച്ച് മനസ്സിലാക്കിയിട്ട് ഞാൻ ഈ പറയും പോലെ പറയാം, അതെന്റെ ഒരു ബാലപാഠമാണ് അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഒരാൾ സയന്റിസ്റ്റ് ആവട്ടെ. ഈ വേദാന്തത്തെ സംബന്ധിച്ച് നമുക്ക് ബാലപാഠം നേടാം, വിവേക ചൂടാമണി പഠിച്ചാൽ ബാലപാഠം നോക്കിയിട്ട് ആത്മബോധം തത്വബോധം ഒക്കെ പഠിച്ചാൽ അതുകൊണ്ടായില്ലല്ലോ. അതുകൊണ്ടത് ഒരുമിപ്പിക്കാൻ പറ്റില്ല. രണ്ട് രീതിയാണ്. പിന്നെ പലരും ഇത് ഒരുമിപ്പിക്കാൻ പോയ അവസാനം ഇതാ കിടക്കും, ചില ക്വാണ്ടം ഫിസിക്സ് അദ്വൈത അത് എന്നൊക്കെ പറഞ്ഞ് പുസ്തകങ്ങളൊക്കെ എഴുതിയിട്ട് അവസാനം അവരുടെ ഭാഗത്തു നിന്ന് ചോദ്യം വരുമ്പം ഇവരാകെ കുഴപ്പത്തിലാവും. സയന്റിസ്റ്റുകളുടെ ചോദ്യം വരും, ഉത്തരം പറയാൻ പറ്റില്ല. പിന്നെ ഇതിനൊരു ഗ്രൂപ്പുണ്ട്, എല്ലാത്തിനും ഗ്രൂപ്പുകളുണ്ട്. പറഞ്ഞില്ല ഈ മതത്തിന്റെ മതങ്ങളുടെ ഭാഗത്തിരിക്കുന്ന സയന്റിസ്റ്റുകളുണ്ട്, അവർ കുറേയൊക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്യും, കുറേയൊക്കെ പറയുകയൊക്കെ ചെയ്യും. പിന്നെ അങ്ങനെയൊക്കെ പണ്ട് നിന്നവർ പിന്നെ മാറിപ്പോയിട്ടുണ്ട്. അതിന് പണ്ട് സൗദി ഖത്തർ വെച്ച സിന്ധാനി പ്രോജക്റ്റ് എന്ന് പറഞ്ഞൊരു പരിപാടിയൊക്കെ ഉണ്ടാക്കി, എന്താണ് ഒരു ഇസ്ലാം മത പണ്ഡിതൻ കുറെ സയന്റിസ്റ്റുകളൊക്കെ വിളിച്ചുകൊണ്ട് ഈ കിതാബിനകത്തൊക്കെ സയൻസ് ആണെന്നൊക്കെ പറയാൻ ശ്രമിച്ച അവസാനം അതൊക്കെ പാളിപ്പോയി. അവസാനം ചിലർ പറഞ്ഞു ഞങ്ങൾ അബദ്ധത്തീതി ഒന്ന് ചാടിയാണ്, ഇതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ് അവരൊക്കെ മാറി. വെറും പൊട്ട സാധനങ്ങളാണ്, അതിനകത്തൊന്നും ഒരു സയൻസുണ്ട്. പക്ഷെ പൈസ കൊണ്ടൊക്കെ എന്താ സാധിക്കും, പണം മുടങ്ങി കഴിഞ്ഞാൽ പണത്തിന് വീണ് കൂടുന്ന ആൾക്കാർ. അതുകൊണ്ട് ഇത് രണ്ട് വഴിക്കാണ് ഇവിടെ പറയുന്നത്. നമ്മൾ ഇതിന്റെ തലത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രത്യേകം മനസ്സിലാക്കണം. ഞാൻ ഇത്രയും പറഞ്ഞത് കൊണ്ടാണ് ഇന്നത്തെ ഇത് കുറേയൊക്കെ സയൻസൊക്കെ വായിച്ച് പഠിച്ചവരാ ഇങ്ങനെയൊക്കെ എഴുതി വെക്കുന്നു എന്നാ പറയേണ്ടി വരുന്നത്. ഇന്നത്തെ ഈ ദൈവം ഇപ്പോഴും അങ്ങനെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയല്ല, ദൈവസൃഷ്ടിയിൽ ഇപ്പോഴും പരിണാമം സംഭവിച്ചുകൊണ്ട്. അതിന് നമുക്ക് പറയാം ഇന്ന് നടക്കുന്ന ഈ സൃഷ്ടിക്കെല്ലാം ഈശ്വരൻ കാരണക്കാരനാണെന്നൊക്കെ പറയാം, അതിന് തെറ്റല്ല. ഇവിടെ പറയുന്ന സൃഷ്ടി എന്ന് പറയുന്നത് ഇപ്പൊ നടക്കുന്ന സൃഷ്ടിയല്ല, അത് കഴിഞ്ഞുപോയ ഒരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. അത് അതിന്റെ ഈ പദങ്ങളും അർത്ഥം ശരിക്കും മനസ്സിലാക്കിയാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുകയും വ്യാഖ്യാനങ്ങൾ വായിച്ചിട്ട് പിന്നെ അസ്യക്കുഴപ്പം ഉണ്ടാക്കുക, അതിനുവേണ്ടി പറഞ്ഞു.